ചിത്തിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പുണ്ട്, ഒന്നിനെയും ആശ്രയിക്കാതെ അത് സ്വതന്ത്രമാണ് എന്ന് പറയുന്നിടത്താണ് ആത്മീയവാദം. ചിത്ത് വെച്ച് നിരപേക്ഷ സ്വതന്ത്രമായ ഒന്നാണ്. അതിൽ ഏത് തരത്തിലായാലും ശരി ജഗത്തിങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ ജഡമായ ജഗത്ത്, ഇതാണ് ആത്മീയ. അപ്പോ ആ ചിത്ത് അതിൻ്റെ നിലനിൽപ്പിന് ഒരു തരത്തിലും ജഡത്തിന് അപേക്ഷിക്കുന്നില്ല. നിരപേക്ഷമായ ഒരു സ്ഥിതിയാണ് ചിത്തിനുള്ളത്, അതാണ് ആത്മീയത. പ്രത്യേകിച്ച് അദ്വൈതം മറ്റ് അങ്ങനെയല്ല പറയുന്നത്. ചിത്തും ജഡവും കൂടിച്ചേർന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. അനുഭവം എന്ന് പറയുന്നത് ചിത്ത് തന്നെയാണ്. പക്ഷെ അനുഭവത്തിൽ ചിത്തിനും ജഡത്തിനും ഒരേ മൂല്യമേ ഉള്ളൂ. ജഡത്തിനാണ് കൂടുതലും ചിത്ത ആശ്രയിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ അത് ഭൗതികമായി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോ ഭൗതികവാദത്തോടെ നിഷേധിക്കുകയാണ്, നിഷേധിച്ചേ പറ്റൂ. അദ്വൈതത്തിൽ ഭൗതികവാദത്തെ നിഷേധിച്ചേ പറ്റൂ. എന്തുകൊണ്ട് നിഷേധിക്കേണ്ടി വരുന്നു? ചിത്തിന് സ്വതന്ത്രമായ നിരപേക്ഷമായ നിലനിൽപ്പിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ചിത്ത് നിലനിൽക്കുന്നതിന് ഒന്നിനും ആശ്രയിക്കുന്നു. അങ്ങനെ പറഞ്ഞാല് ആത്മീയവാദം ആവത്തുള്ളൂ. എന്ന് വെച്ചാൽ അത് ചിത്തിന് ഈശ്വരൻ എന്ന് പറഞ്ഞാലും ഏത് രൂപത്തിലൊക്കെ പറഞ്ഞാലും ദ്വൈതമെന്നു അദ്വൈതമെന്നു എല്ലാം പറഞ്ഞാലും ജഡം എന്ന് വെച്ചാൽ ജഗത്ത്. ഈ ജഗത്ത് ഒരു ചിത്തിനെ ആശ്രയിക്കുന്നു, ഒരു ബോധത്തെ ആശ്രയിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മീയമായി. അത് പിന്നെ അതിലാർക്കും മാറ്റം വരുത്താൻ പറ്റില്ല. ബോധം ഭൗതികവാദത്തിൽ വരുമ്പോൾ ബോധത്തിനെ പലതരത്തിൽ പറയും. പ്രധാനമായും പറയുന്നത് എന്താണ്? ഈ ജഡത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഒന്നാണ് ഈ ബോധം. ഏത് ജഡം? നമ്മുടെ ബ്രെയിൻ. അവിടെ നടക്കുന്ന രാസപ്രവർത്തനം കൊണ്ട് ഇങ്ങനെ രൂപപ്പെട്ട ഒന്നാണ് ബോധം എന്ന് പറയുന്നത്. ഇതാണ് ഭൗതികവാദം. അപ്പൊ അവിടെ ജഡത്തെ ആശ്രയിച്ചാണ് ബോധം നിൽക്കുന്നത്. പണ്ട് ചാർവാകന്മാരുമാർ എല്ലാവരും പറഞ്ഞ ഭൗതികവാദം അതായിരുന്നു. ജഡത്തെ ആശ്രയിച്ച് ബോധം നിൽക്കും, ജഡത്തിൻ്റെ ചില ചേരുവകൾ അതിൽ നിന്നും ബോധം ഉണ്ടാകും. ചാർവാകൻ പറഞ്ഞു പല സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് മദ്യം ഉണ്ടാക്കുന്നത് പോലെ അത് ലഹരി ഉണ്ടാക്കുന്നതാണ്. കഴിച്ചാൽ നമുക്ക് ലഹരി ഉണ്ടാകും. അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന മദ്യം അത് മദ്യം ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ കഴിച്ചാൽ നമുക്കുണ്ടാകത്തില്ല. മദ്യം തന്നെ കഴിക്കുന്ന ലഹരി കിട്ടുള്ളൂ. അപ്പോ മദ്യം ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾക്കില്ലാത്ത ഒരു പ്രത്യേകത മദ്യത്തിനുണ്ട്, ലഹരി ഉത്പാദിപ്പിക്കാൻ കഴിയും. അതുപോലെ ജഡങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത ജഡം ഉത്പാദിപ്പിച്ച ബോധത്തിനുണ്ട്. ഇതാണ് ഭൗതികവാദം. ഇവിടെ അതിനെ നിഷേധിക്കുകയാണ്. വ്യാഖ്യാനിക്കുമ്പോൾ ആൾക്കാർ പറയും ഇതേയും ഭൗതികവാദത്തെയും ആധ്യാത്മികവാദത്തെ എല്ലാം സമന്വയിപ്പിച്ചാണ്. ആർക്കും സമന്വയിപ്പിക്കാൻ പറ്റില്ല, ആർക്കും നടക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? ഒന്നിനെ നിഷേധിച്ചാലേ എവിടെയാണോ ഒന്നിനെ നിഷേധിച്ചിട്ട് മറ്റൊന്നിന് നിലനിൽക്കാൻ കഴിയുന്നത് അവിടെ സമന്വയിപ്പിക്കാൻ പറ്റില്ല, അസാധ്യമായ കാര്യമാണ് ഭൗതികവാദത്തിൽ. ആത്മീയവാദത്തെ സമന്വയിപ്പിച്ചു എന്ന് പറയുന്നത് വെറും പൊട്ടത്തരം, നടക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് എന്താണ്, അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാണ്, മിക്കവാറും ഇവർക്ക് ഈ ആത്മീയവാദം എന്തെന്നറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പിന്നെ ഗുരു പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നതാണ് ഈ ജഡവും ഈ പറയുന്ന ചൈതന്യവും കലരും, അത് പറയും. അപ്പൊ ആ ചൈതന്യത്തിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പുണ്ട്, സ്വന്തമായ സത്തയുണ്ട്. ആ സത്തയെ ഈ ജഡത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കലരുന്നത്. അത് സംഭവിക്കും. അത് രണ്ടെണ്ണം കലരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ എന്താണ്, അത് രണ്ടെണ്ണത്തിനും രണ്ടുണ്ടെന്നാണ്, അപ്പോഴാണ് കലരുന്നത്. അപ്പോൾ ജഡം നേരെയുണ്ട്, ചൈതന്യം നേരെയുണ്ട്, രണ്ടും കൂടി കലരുന്നു. കലരുമ്പോൾ ഒന്നാവുന്നു, രണ്ടും കൂടെ കലരുന്നു. അപ്പോ അത് കലരുന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ അങ്ങനെ കലരുമ്പോ നമുക്ക് ആ ചൈതന്യത്തിൽ നിന്ന് ജഡത്തിനെ വേർതിരിക്കാനും ആ ജഡത്തിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പ് കണ്ടെത്താനും പറ്റത്തില്ല. അതാണ് അദ്വൈതം. അതിന് സ്വതന്ത്രമായി ഒരു നിലനിൽപ്പ് ഇല്ല, ജഡത്തിന് വിട്ടൊരു നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് അദ്വൈതം, ചൈതന്യത്തെ വിട്ടൊരു നിലനിൽപ്പ് ജഡത്തിനില്ല. ചിജ്ജടം എന്ന് പറയുന്ന ചൈതന്യത്തെ അറിവിനെ വിട്ടിട്ട് സ്വതന്ത്രമായി ഒരു നിലനിൽപ്പ് ജഡത്തിനില്ല. പിന്നെ അതെങ്ങനെ ഇരിക്കുന്നു, ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിൻ്റെ സത്ത ജഡത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോ അത് വേറെ ഇല്ല, ജഡം വേറെ ഇല്ല, ജഡ അസത്യമാണോ, ജഡം മിഥ്യയാണ്, ഇതെല്ലാം യുക്തി കൊണ്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. യുക്തി കൊണ്ട് തീരുമാനിക്കുന്നത് വേറെയല്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഏതിനെയാണോ വേറെ അല്ലെന്ന് പറയുന്നത് അതിൻ്റെ നിലനിൽപ്പ് നമ്മൾ അറിയുകയാണ്. മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രമുണ്ട്, പാത്രത്തെ നമ്മൾ അറിയുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിൻ്റെ നിലനിൽപ്പൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്നാലും പറയുന്നു വേറെ പാത്രമില്ല എന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ നിലനിൽപ്പ് അത് മണ്ണിനെ ആശ്രയിച്ചാണോ? അങ്ങനെയാണ് അദ്വൈതത്തിൽ അദ്വൈതത്തെ സമർത്ഥിക്കുന്നത്. അതോ അല്ലാതെ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, പാത്രം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ശൂന്യവാദമായി, ഇപ്പോൾ ഇല്ല. പിന്നെ ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, അത് തിരഞ്ഞു പോകേണ്ടി, അത് വീണ്ടും സങ്കീർണമാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ ശൂന്യവാദമാണ്, ഇല്ല എന്നല്ല അവിടെ പറയും. തന്മുതലായവ സത്വമല്ല ഓർത്താൽ അനർത്ഥവുമല്ലാതെ അവാച്യമായിടുന്നു, അതാണ് അദ്വൈതത്തിൽ പറയുന്നത്. അതിന് ഒരു അവാച്യതയുണ്ട് എന്ന് വെച്ചാൽ ആത്യന്തികമായതിനെ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ പറ്റുന്നില്ല. അത് യുക്തിപരമായ ഒരു നിലപാടാണ്. അദ്വൈതത്തിന് അതിനപ്പുറം പറയാൻ പറ്റില്ല. അപ്പോ ഒരു കാര്യം തീർത്തും പറയാം, എന്താണ് സ്വയം എന്താണ് ഇതിനൊന്നും നിലനിൽപ്പില്ല, ഈ ജഡത്തിനൊന്നും പ്രപഞ്ചത്തിനെ നിലനിൽപ്പില്ല. സ്വത്തേവ നാം ഭാതി, നിലനിൽപ്പില്ലാത്ത നമുക്ക് അനുഭവിക്കാനും പറ്റും. സ്വയം ഉണ്ടാകുന്നില്ല, സ്വയം നിലനിൽക്കുന്നില്ല, സ്വയം അനുഭവപ്പെടുന്നില്ല. അത് ബോധത്തിൽ അനുഭവപ്പെടുകയാണ്, ബോധത്തിൽ നിന്ന് വിലസുന്നു ഒരു സ്ഥലത്ത്. അതെന്നെ ഇവിടെയും പറയുന്നു, അതേ കാര്യം തന്നെ ഇവിടെയും പറയും. ബോധസ്വബോധം, അതിൻ്റെ ഒരു അനുഭവം ഉണ്ട്, അത് നിഷേധിക്കാൻ പറ്റില്ല. എന്നാൽ അതിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ലതാണ്, അത് ഇല്ല എന്ന് പറയാനും പറ്റത്തില്ല. അതാണ് അനുഭവിച്ച നിയത്തിൽ എത്തിച്ചേരുന്നത്. ഇനി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അനുഭവപ്പെട്ടില്ലെന്ന് ചോദിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അനുഭവപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അവർക്കില്ലെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയില്ലെന്ന് പറയാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്ന മൃഗതൃഷ്ണാഭം എന്ന് പറയുന്ന ഉദാഹരണം തന്നെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഉണ്ട്, അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അത് അനുഭവചനീയമാണ്. യുക്തി കൊണ്ട് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, ഉണ്ടെന്നോ ഇല്ലെന്നോ. അതാണ് യുക്തി കൊണ്ട് തീരുമാനിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, യുക്തിക്ക് ഉള്ള പരിമിതിയാണ്, യുക്തിക്കുള്ള പരിമിതിയാണ്. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയുള്ള ഈ ഭൗതികമായ പരിമിതികളുള്ള ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്. അപ്പൊ ആ പരിമിതിയെ അതിക്രമിക്കാൻ പറ്റത്തില്ല. പ്രപഞ്ച നിയമങ്ങളിൽ പോലും ഉണ്ട് ആ പരിമിതികൾ, അതിനെ ഭൗതിക പരിമിതികൾ, അതിനെ അതിക്രമിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രപഞ്ചത്തെ നമ്മൾ ഇവിടെ ഈ പ്രപഞ്ചത്തെ എങ്ങനെയാ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? കേവല യുക്തി കൊണ്ടാണ്. അദ്വൈതികൾ അതിനെ വിശദീകരിക്കുന്നത് കേവലമായ യുക്തി കൊണ്ട്, ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇതിനൊരു തീരുമാനത്തിലെത്തിച്ചേരാൻ കഴിയുമോ എന്ന് അവർ നോക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെന്ന് ചെന്ന് ചെന്ന് അവസാനം ചെന്ന് എത്തിച്ചേരുന്നതാണ് അനുഭവചനീയം. ഇതാണ് തീർത്തൊന്നും പറയാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു. ചിന്താപരമായി അത്രേ പറ്റൂ, അതിനപ്പുറം പറ്റില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് ഇല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് തീർത്ത് ഇല്ല എന്ന് പറയാറ്. ചിലം പറയുന്നത് അന്യമായിട്ടില്ല. ജഗത്വം എന്ന് പറയുന്ന ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം. എന്താണോ ബ്രഹ്മമായിട്ടുണ്ട്, മനസ്സിലായോ? ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായിട്ടുണ്ട്. അപ്പോ സാധാരണ ആൾക്കാർ ധരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം നിഷേധമല്ല, നേതി നേതി നേതി എന്ന് പറഞ്ഞു അദ്വൈതത്തിൽ അത് നിഷേധമല്ല. ശൂന്യവാദത്തിൽ ആ നിഷേധമാണ്. പക്ഷെ നിഷേധിച്ചാലും ശൂന്യം എന്ന് പറയുമ്പോൾ വീണ്ടും അനുരോചനീയത്തെ വരും. ശൂന്യം എന്താണ്? അത് അനുരോചനീയമാണെന്ന് പറയും. എന്ന് വെച്ചാൽ അവിടെയും ഒരു തീരുമാനത്തിൽ ഇല്ല എന്നുള്ള തീരുമാനത്തിൽ എത്താൻ കഴിയത്തില്ല ആർക്കും. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഈ ദാർശനികന്മാർക്ക് ആർക്കും തന്നെ ഇല്ല എന്നൊരു നിഷേധാർത്ഥത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇപ്പൊ പറയുന്നു, ഈ മേശപ്പുറത്ത് ആനയില്ലെന്ന് പറഞ്ഞു, ആനയില്ലെന്ന് പറഞ്ഞു എന്താണ്? ആന വേറെ ഏതോ ഒരു സ്ഥലത്തുണ്ടെന്നാണ്, ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ആന ഇല്ല എന്നാണോ? ഇല്ല. ഞാൻ പറയുന്നു, ഈ മേശപ്പുറത്ത് രണ്ട് ചിറകം നാല് തലയുള്ള ആന ഉണ്ടെന്ന് പറഞ്ഞ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നാണോ അർത്ഥം? ഉണ്ടെന്ന് തന്നെ അർത്ഥം. എന്താണോ? നാല് ചിറവ് എവിടെയുണ്ട്? നാല് തലകൾ എവിടെയുണ്ട്? നാല് തുമ്പിക്കൈ എവിടെയുണ്ട്? എല്ലാം കൂടെ ചേർന്നൊന്നുമില്ല, ശരിയാണ്. പക്ഷെ ഇതെല്ലാം എവിടെയെങ്കിലും കാണും. ഇല്ല എന്ന് നമ്മൾ പറയുന്നിടത്തും എന്താണോ? നിഷേധിക്കുന്നതിനെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഒന്നിനും നിഷേധിക്കാൻ പറ്റും. ഇല്ല എന്ന് പറയണോ? ഏതെങ്കിലും തരത്തിലൊരു ബോധം നമുക്ക് അതിനെക്കുറിച്ച് വേണം. ഇപ്പോ ചോദിക്കും പ്രേതം, ഇവിടെ പ്രേതമില്ലെന്ന് പറഞ്ഞാൽ പ്രേതം എവിടെയെങ്കിലും ഉണ്ടാ? ഉണ്ടാ? പ്രേതം എന്ന് പറയുന്നത് എങ്ങനെ കേട്ടില്ല? ഉറച്ചു പറ. എവിടെ? ശരീരപ്രേതമല്ല, നമ്മളെ കടിക്കാൻ വരുന്ന പ്രേതം, മാന്തുന്ന പ്രേതം, അതുണ്ടാ? അറിയത്തില്ല. അറിയാം, അറിഞ്ഞുകൊണ്ട് അറിയത്തില്ലെന്ന് പറയാണ്. കാരണം ചെറിയ കുട്ടിക്കാലം മുതലേ നമ്മുടെ മനസ്സിൽ കയറ്റി വച്ചിരിക്കുകയാണ് പ്രേതം പ്രേതം, അതിനെക്കുറിച്ചുള്ള കഥകളും എല്ലാം. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടത്, നമ്മുടെ മനസ്സിൽ നമ്മൾ ഇത്രയും കാലം രൂപപ്പെടുത്തി വെച്ച പ്രേതം ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. പ്രേതം ഒരു വെറൊരു സങ്കല്പ രൂപത്തിലുള്ള പ്രേതത്തെയാണ് നിഷേധിക്കുന്നത്. ആ പ്രേതത്തിന്റെ പ്രത്യേകത എന്താണോ? നമ്മളെ ഒന്ന് മാന്തും. എന്തായാലും മാന്തുന്നവരാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പ്രേതത്തെക്കുറിച്ച് എന്തൊക്കെ നമ്മൾ അതിൻ്റെ ഗുണങ്ങളോ ദോഷങ്ങളോ പറയുന്നു, അതെല്ലാം നമുക്ക് അനുഭവത്തിലുള്ളതാണ്. എല്ലാം കൂടെ ചേർന്നൊരു പ്രേതം അതില്ലെന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ അനുഭവത്തിൽ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സങ്കല്പത്തിൽ അതുണ്ട്. അപ്പൊ എവിടെ നിഷേധിക്കുന്നു, എന്തിനാ നിഷേധിക്കുന്നു, ആ വസ്തു ഏതെങ്കിലും രൂപത്തിൽ കാണും, ഒന്നുമില്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും കാണും. അങ്ങനെയുള്ള ഒരു നിഷേധം പ്രപഞ്ചത്തെ സംബന്ധിച്ച് സാധിക്കും. അദ്വൈതി അങ്ങനെ നിഷേധിക്കില്ല, പ്രപഞ്ച നിഷേധമല്ല. അദ്വൈതി അങ്ങനെ ചിന്തിച്ച് നിഷേധിക്കാൻ പറ്റുമെന്ന് നോക്കും, പരമാവധി ചെന്ന് ചെന്ന് ചെന്ന് ചെന്ന് അവസാനം പറയും ഇത് അനർവചനീയമാണ്. അങ്ങനെ നിഷേധിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഇതൊന്നും ഇങ്ങനെ നിലനിൽക്കുന്നതാണെന്ന് അതിനെ സമർത്ഥിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. അതിനും ഗൗരവമുള്ള കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, പ്രേതം തന്നെ ആയിക്കോട്ടെ. കുറച്ച് സമയം എന്താണ് പ്രേതം? എന്നാര് പറഞ്ഞു? കൈ മുറിച്ചാലും കാല് മുറിച്ചാലും ഒക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നതിന് ഫാൻഡൻ ലിംബ് എന്ന് പറയും. ഫാൻഡൻ ലിംബ്, അതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തിയ ആളാണ് വിളയന്നൂർ രാമചന്ദ്രൻ. കേട്ടിട്ടുണ്ട്? വളരെ പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞ. അപ്പൊ ആ പിന്നെ രോഗം ചികിത്സിക്കുന്നതിന് അദ്ദേഹം ഒരു ചെറിയൊരു ഡിവൈസ് കണ്ടുപിടിച്ചു, ഒരു ചെറിയ കണ്ണാടിപ്പെട്ടി. വളരെ ഈസി ആയിട്ടത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഫാൻഡൻ ലിംബ് എന്ന് പറഞ്ഞു. കാലിൽ ആക്സിഡന്റിലൊക്കെ കാല് മുറിഞ്ഞു പോയാൽ അവിടെ ഉണ്ടെന്ന് തോന്നുകയല്ല ചെയ്യുന്നത്, ഉണ്ടെന്ന് തോന്നിയ പ്രശ്നമില്ലല്ലോ. ഇപ്പോ മുട്ടുവിന്റെ അവിടെ വെച്ച് അങ്ങോട്ട് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ താഴെ കാൽപാദത്തിൽ അസഹ്യമായ വേദന അയാൾക്ക് അനുഭവപ്പെടും. അതാണ് പ്രശ്നം. അല്ല, അവിടെ കാലുണ്ടെന്ന് തോന്നുന്നതല്ല. കാൽപാദം ഉണ്ടാ, പക്ഷെ അയാളുടെ കാൽപാദത്തിൽ എന്ത് വരും? അസഹ്യമായ വേദന വരും. ആ വേദന ചികിത്സിക്കാൻ വേണ്ടി പലരും പല വിദ്യകളും നോക്കി, മാറുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹം ഒരു ചെറിയൊരു കണ്ണാടിപ്പെട്ടി. അത് വരും, മുറിച്ചിനി മുറിച്ചു നോക്കണ്ട, അങ്ങനെ വരും. അങ്ങനെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് അതിനെക്കുറിച്ച് ലോകത്ത് പല ഭാഗത്തും ഗവേഷണം നടത്തി. അതിൽ വളരെ എന്താണോ ആണ് മുലായന്നൂർ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ. ചെന്നൈ മദ്രാസിയാണ്, തമിഴ്നാട് തമിഴ് ശാസ്ത്രജ്ഞനാണ്, വിദേശത്താണ് കഴിയുന്നത്. വളരെ ഫേമസായ ഒരാളാണ്. നിഫാൻഡൻ ലിംബെന്ന് പറയുന്നത് അതൊരു മനസ്സിൻ്റെ ഒരു തോന്നലാണ്. ഇത് ഇങ്ങനെ തോന്നുന്നു. അത് പ്രേതം അതുപോലെയല്ല. ഇത് ഒരു എന്താണ്, നമുക്കിങ്ങനെ ഒരു ഉപകരണം ഉപയോഗിച്ച് ആ ഗ്ലാസ്സിനകത്ത് കാല് വെച്ചിട്ട് അയാളെ അയാൾക്ക് പിന്നെ കൗൺസിലിംഗ് കൊടുത്ത് ആ വേദന മാറ്റിയിടുന്നു. ചികിത്സ പ്രേതം എന്ന് പറയുന്നത് അങ്ങനെയല്ല. പ്രേതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കുട്ടിക്കാലത്തെ തള്ളിക്കയറ്റുന്നു. മണിച്ചിത്രത്താൾ കണ്ടിട്ടുണ്ട്? പ്രേതമുണ്ടെന്ന് തോന്നി പലതും ഇങ്ങനെ കാണിക്കും. അത് കുട്ടിക്കാലത്ത് പിന്നെ അതിൻ്റെ ബാക്കി അധികം കാണിക്കുന്ന മനഃശാസ്ത്രമൊക്കെ പൊട്ടത്തരം വേണം. ഇതാണോ തിലകൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു അസംബന്ധമാണ്. അത് ഇവരുടെയൊക്കെ പൂജ പോലെയേ ഉള്ളൂ, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. കണ്ണിയുടെ മനഃശാസ്ത്രമൊക്കെ അതൊന്നും സൈക്കോളജി സൈക്യാട്രി ഒന്നുമല്ല. അതൊക്കെ ഈ കഥയല്ലേ, കഥയിൽ ഇങ്ങനെ അതൊക്കെ വെറുതെ അബദ്ധം. സൈക്കോളജി സൈക്യാട്രിയെ കുറിച്ച് ഒരു ബോധമില്ലാത്തവര അതല്ലല്ല, അവർ എൻ്റർടൈൻമെൻ്റ് ആണ്. അതെങ്ങനെ കുഴപ്പിക്കാമോ ആ രീതിയിൽ. അതാണ് ഫാസില ആരാണ്? ആ അത് അവരങ്ങനെ രസകരമാക്കിയൊക്കെ എടുക്കും. കാരണം കണ്ടാണ്, നല്ല രസമാണ്. പിന്നെ ആരാണ് അതിലെ നടി? ആ ശോഭനയുടെ കലക്കൻ അഭിനയമാണ്. ആ അതൊക്കെ സൂപ്പറാണ്. ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലാതെ ആദ്യ കവിഞ്ഞ് അതിനകത്ത് ഒരു അത് പറയുന്ന മനഃശാസ്ത്രം ഭയങ്കര അബദ്ധവും അന്ന് ശരിയല്ല. പക്ഷെ അതിൽ പറയുന്ന ഒരു കാര്യം ശരിയാണ്. എന്താണോ കുട്ടിക്കാലത്തെ ഇങ്ങനെ പ്രേതകഥകളൊക്കെ നമ്മൾ കേട്ട് കേട്ട് വളർന്നാൽ നമ്മുടെ മനസ്സ്, എല്ലാവർക്കും അത് ബാധിക്കില്ല, നമ്മുടെ മനസ്സ് കുറച്ച് ദുർബലമായ മനസ്സാണെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നും. എല്ലാവർക്കും അത് തോന്നത്തില്ല. വളരെ ദുർബലമായ മനസ്സാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അത് തോന്നും. ചിലപ്പോൾ ഈ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. കുറച്ച് സമയം കഴിയുമ്പോൾ തനിയെ മാറും. ആ ഇല്ല ഇല്ല, അയാൾ ഒരു സയന്റിസ്റ്റാണ്, പ്രശ്നമുള്ള ആളൊന്നുമില്ല. അമേരിക്കയിലെ ഒരു സയന്റിസ്റ്റാണ്. ഇത്തരം കാര്യങ്ങൾ കുറിച്ച് പഠിക്കുന്നവരാണ് അവരിതുപോലെ മണ്ടത്തരത്തിലും അങ്ങനെയുള്ള ആൾക്കാരൊന്നും എന്നെ കാണാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊന്നും ഞാൻ നമ്മുടെ തന്ത്രിയുടെ അടുത്ത് പറഞ്ഞു. പോയി കാണാൻ പറയും, അവരേക്കൊന്നും ഞാൻ സമയം കളയത്തില്ല. വിവരമുള്ള ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കും. പിന്നെ ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് പഠിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവരാണെന്നേ ഉള്ളൂ. അതെന്താണെന്നുള്ളതാണ്. പല സൈക്കോളജി എന്നൊക്കെ പറയുന്ന എന്താണ്? അത് വെറും പാരയാണോ അതോ അല്ലെങ്കിൽ സൈക്കോളജി ഉണ്ടോ? അപ്പൊ ഈ പ്രേതം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ചോദിക്കും, പിന്നെ ഈ പ്രേതമൊക്കെ ഒഴിക്കുന്നതോ എന്ന് ചോദിക്കും. അതായത് ഇങ്ങനെയുള്ള ഈ മാനസികമായ പ്രശ്നങ്ങൾ ഇപ്പൊ സാധാരണഗതിയിലെ നമുക്കിപ്പോൾ ഒരു തലവേദന വന്നു, നമ്മൾ ഓടിപ്പോയി ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ അത് മാറും. ചിലപ്പോൾ കുറേ സമയം റെസ്റ്റ് എടുത്ത് പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ ഈ പാരസെറ്റമോളൊന്നും കിട്ടത്തില്ല. ഒന്ന് കിടന്ന് ഉറങ്ങി ഒന്ന് കുളിച്ചൊക്കെ എണീറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? തനിയെ അതങ്ങ് മാറും. ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ പോലെയാണ്, പല അസുഖങ്ങളും ക്രമേണ മാറും. ഹോമിയോ കഴിച്ചാലും മാറും, രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. ഹോമിയോ കഴിച്ചില്ലെങ്കിലും അത് മാറും, കഴിച്ചാലും മാറും. അത് കാലം കൊണ്ട് മാറുന്നതാണ്. അതുപോലെ ഈ പ്രേതങ്ങളൊക്കെ കുറച്ച് സമയമൊക്കെ ഒരാളുടെ ശരീരത്തിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ഇറങ്ങിപ്പോവും. ഇത്രയേ ഉള്ളൂ. അപ്പോ പൂജാരിക്ക് ദക്ഷിണയും കിട്ടും. അപ്പൊ അതൊക്കെ അത്രയേ ഉള്ളൂ, അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുട്ടിക്കാലം മുതലെ നമുക്ക് ശരിക്കൊരു ബോധമുണ്ടായി, അതും കൊണ്ട് മനസ്സിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രേതം എന്ന് പറയുന്നതിനെ കുറിച്ചൊരു പേടിയോ ഭയമോ ഒന്നും നമ്മുടെ അടുത്തുകൂടി പോലും പോകത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. രാത്രി പുറത്തിറങ്ങുമ്പോൾ മനുഷ്യനെ പേടിക്കണം, പക്ഷെ പ്രേതത്തെയൊന്നും പേടിയും തോന്നും, പ്രേതം വരുന്നോ അങ്ങനെയൊന്നും തോന്നത്തില്ല. പക്ഷെ ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രേതമുണ്ടോ അങ്ങനെ സംശയം തോന്നും. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞാൽ അന്നില്ല എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങിയ പ്രേതം ഭൂതം രാത്രി അങ്ങനെയൊന്നും യാതൊരു ഭയവും മനസ്സിൽ തോന്നത്തില്ല, ലേശം പോലും തോന്നത്തില്ല. പേടിക്കും. പേടിക്കുന്ന എങ്ങനെ? നമ്മളെ അടുത്തു നിന്ന് പെട്ടെന്ന് ഒരു പട്ടി പറിച്ച് നമ്മളൊന്ന് ഞെട്ടുക, അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണമാണ്. നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ശരീരം തന്നെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു സംവിധാനമാണത്. അല്ലേ, നമ്മുടെ കണ്ണിന്റെ നേരെ ഒരു കല്ല് പാഞ്ഞു വന്ന കണ്ണെന്ത് ചെയ്യും? അടയ്ക്കും, ഒഴിയും. അപ്പോ അത് സ്വാഭാവികമായ കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഭയം എന്ന് പറയുന്നത് അത് പ്രേത ഭയമൊന്നുമല്ല. നമ്മുടെ ശരീരം ഞെട്ടുക, ഇതൊക്കെ സംഭവിക്കും. അത് എത്ര നമുക്ക് ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തെ തന്നെ രക്ഷിക്കാനുള്ള നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിൻ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. കാരണം ബ്രെയിനിൻ്റെ വലിയൊരു ജോലിയാണ് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുക എന്ന് പറയും. ഇപ്പൊ ഷോക്ക് അടിക്കുന്നു, കൈവലിക്കുന്നില്ലേ? കൈവലിക്കുന്ന എന്തുകൊണ്ട്? നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മുടെ ശരീരഭാഗങ്ങളുമായിട്ട് ഈ സെൻസറി നെർവസ് വഴി കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് ശരീരത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ്. അതിനപ്പുറമൊന്നുമില്ല. ഈ പ്രേതം എന്നൊക്കെ പറയുന്നത് അങ്ങനെ മനസ്സിൽ കയറ്റുന്നതാണ്. ഈ പറയുന്ന അങ്ങനെ ഇതൊരു സയന്റിഫിക്കായ ഒരു പ്രോബ്ലമാണ്, അതിന് പരിഹാരമുണ്ട്. മറ്റത് വെറുതെ ഇങ്ങനെ മനസ്സിൽ തള്ളിക്കയറ്റി വിടുന്നതാണ് കുട്ടിക്കാലത്ത്. പഴയകാലത്ത് മനുഷ്യന് ബോധമില്ലാത്തത് കൊണ്ട് ഇന്ന് ബോധമുള്ള മനുഷ്യരും അതൊക്കെ വിശ്വസിക്കുന്നവർ, പ്രേതത്തെ വരുത്തുന്നവരുണ്ട്, പിടിക്കുന്നവരുണ്ട്. ഇതുണ്ട്, പിന്നെ കുറെ പ്രേത സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ മനസ്സിലെ ഇതൊക്കെ ഈ പ്രേത സിനിമകളും, അത് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ചില ഇംഗ്ലീഷ് പ്രേത സിനിമയെ കണ്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അന്ന് കിടക്കുന്ന മുറിക്കകത്ത് പാത്രം വെച്ച് മൂത്രമായി, പുറത്തിറങ്ങാൻ പറ്റില്ല. അതുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഒരു അതുണ്ടാകുന്ന ഷോക്ക് എന്ന് പറയുന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ അത് മാറും. പിന്നെ നമുക്ക് കുറച്ച് മുതിർന്ന് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായി വരുമ്പോഴാണ് അത്, പിന്നെ അതൊന്നും വരത്തില്ല. അവർ കൊടുക്കുന്ന സൗണ്ട് എഫക്റ്റും അതെല്ലാം കൂടെ തന്നെ നമ്മുടെ തിയേറ്ററിൽ നിന്ന് തന്നെ ഞെട്ടിപ്പിച്ച് കളയും. ആ നമുക്ക് ബ്രെയിൻ ഉണ്ടാക്കുന്ന ഷോക്കൊക്കെ എളുപ്പം മാറി കിട്ടത്തില്ല, ഞെട്ടിയാൽ മാറത്തില്ല. അപ്പൊ അത് വേറെ കാര്യം. അത് ഇതുമായിട്ട് ബന്ധമൊന്നും ഈ പറയുന്ന പാൻഡലിംബുമായിട്ട് ബന്ധമുണ്ട്. അത് വെറുതെ നമ്മുടെ മനസ്സിനിങ്ങനെ കയറ്റിവിട്ട ഒരു കാര്യം, അതങ്ങ് എടുത്ത് കളയുന്ന തീരത്തൊക്കെ പ്രശ്നമാണ്, വളരെ അസംബന്ധമാണ് അറിഞ്ഞ പ്രശ്നമൊന്നും. മറ്റ അങ്ങനെയല്ല, നിങ്ങൾ ഇല്ലെന്ന് വിചാരിച്ചാലൊന്നും പോകത്തില്ല, ട്രീറ്റ്മെന്റ് തന്നെ വേണം. അങ്ങനെ അത് മറത്തു. ഇവിടെ പറയുന്നത് എന്താണോ, സദൈവ ഭാതി. അല്ല, ഞാനീ അങ്ങനെയുള്ളവരോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞാലേ, ഈ ഇങ്ങനെയുള്ള ഒരുപാട് ഭ്രാന്തമായ ആശയങ്ങൾ കൊണ്ട് നടക്കുന്നവർക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ സംസാരിക്കുന്നുണ്ട് അവർക്കൊട്ടും ഒരു പ്രയോജനം ഉണ്ടാകത്തുമില്ല. സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരുപാട് മനുഷ്യരോട് നമ്മൾ സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനം വരും. അവർ വേറൊരു ലോകത്താണ് ജീവിക്കുന്നു, അവരുടെ മാനസിക ഘടന എങ്ങനെയാണ്, അവരുടെ അതെ തന്നെ ഒരു, അതുകൊണ്ട് അവരങ്ങനെ ഒരു അവരൊരു വിഭ്രാന്തിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോ അവർ ലോകം തന്നെ വേറെയാണ്. നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ റീസണബിളായെന്നും പറഞ്ഞാൽ ഒന്നും ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റത്തില്ല, സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് സംസാരിക്കാത്ത, അല്ലാതെ അവര് മോശക്കാരായതുകൊണ്ടാണ്. നമുക്ക് കാര്യമില്ല, പ്രയോജനമുണ്ട് വെറുതെ. പിന്നെ അവർ പറയുന്ന കുറേ സമയം കേട്ടുകൊണ്ടിരിക്കാം, അവർക്ക് ആശ്വാസം ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. നമ്മൾ പറയുന്നൊന്നും അങ്ങോട്ടേ കത്തില്ല, പറ്റത്തുമില്ല. ഞാനങ്ങനെ ഒത്തിരി പേരോട് സംസാരിക്കുന്ന ആളാണ്, പിന്നെ പറയാം എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പറയുന്ന അതല്ല, ബോധം നമ്മുടെ അറിവ് അദ്വൈതത്തിന്റെ നിലപാടാണ്, അത് സ്വതന്ത്രമാണ്. ആ ബോധത്തിലാണ് ഇതെല്ലാം അനുഭവപ്പെടുന്നത് എന്നുള്ളത് അദ്വൈതത്തിൻ്റെ നിലപാട്. തത്വചിന്താപരമായ ഒരു നിലപാട്, ജ്ഞാനശാസ്ത്രത്തിൻ്റെ നിലപാട്. ജ്ഞാനശാസ്ത്രം എന്ന് വെച്ചാൽ പാശ്ചാത്യ ജ്ഞാനശാസ്ത്രമല്ല, നമ്മുടെ രണ്ട് രണ്ടാണ്. പാശ്ചാത്യ ജ്ഞാനശാസ്ത്രം വരെ, നമ്മുടെ ജ്ഞാനശാസ്ത്രം. ഇവിടുത്തെ ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത് അദ്വൈതം. ആ ജ്ഞാനശാസ്ത്രത്തിന്റെ നിലപാടാണ് കേവലമായ ബോധത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനെ നമുക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മൃഗതൃഷ്ണാപം ദരി ദൃശ്യത, മൃഗതൃഷ്ണ മരുമരീചിക എന്ന് പറയും, കാനൽ ജലം എന്ന് ഗുരുദേവം പറയും. കാനൽ ജലം ആഭം തുല്യമായി, അതുപോലെ അതിനാണ് ആഭം എന്ന് ഉപയോഗിക്കുന്നത്. മൃഗതൃഷ്ണ ആഭം, മൃഗതൃഷ്ണ പോലെ. ദരീദൃശ്യത, എന്ത് രൂപമാണിത്? ദരീദൃശ്യത എന്ത് രൂപമാണ്? ദൃശ്യന്റെ എങ്ങന്തമാണ്, എങ്ങന്തം. എങ്ങ് വിധിക്കുന്ന സൂത്രമാണ്. എങ്ങ് എങ്ങ് ധാതോ രേഖാച്ചോ ഹലാദേഹി ക്രിയാസംവിഹാര എങ്ങ് അതൊക്കെ പഠിച്ചു വയ്ക്കണം. എങ്ങിന്റെ കർമ്മണി രൂപമാണ്. എങ്ങ് വന്നു സർവധാതുകയേക്ക് വരും. ദരീദൃശ്യത, ദൃശ്യത ദൃശ്യ, ഇവിടെ ശരിക്കും ഒരു യാ കൂടെ വേണം, രണ്ട് യാ വേണം ശരിക്കും നിയമം അനുസരിച്ച്. ഇവിടെ ഇപ്പൊ ഈ യാ എത്ര യാ ഉണ്ട് അവിടെ? മലയാളത്തിൽ അതെല്ലാം കൂടെ എഴുതാൻ മലയാള ലിപി തന്നെ ശരിയാവും. രണ്ട് യാ, യാ എഴുതാറുണ്ട്, ഈ യാ മലയാളത്തിൽ എഴുതാറില്ലേ? എങ്ങനെ ഇയാന്ന് മലയാളത്തിൽ? രണ്ട് യാ അല്ലേ? രണ്ട് യാ വരണം. രണ്ട് യാ വരണം. അതെങ്ങനെ എഴുതുന്നു എന്നുള്ളത് ദൃശ്യ ദൃശ്യ ശാ കഴിഞ്ഞ് രണ്ട് യാ വരണം. ദൃശ്യത പിന്നെ അത് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതും. അതാണ് സംസ്കൃതത്തിൽ എഴുതാം അങ്ങനെ. ദൃശ്യ ദൃശ്യ ദൃശ്യത സ്വയാദൃശ്യതാം നാം കർമ്മണിയാണ്. യങ്ങന്ധത്തിൻ്റെ കർമ്മണി രൂപമാണ്. എന്ത് നീ ദരീദൃശ്യതാം പൗനപുണ്യം ഭൃശാർത്ഥം. നീ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ഇത് മനസ്സിലാക്കേണ്ടതാണോ, അല്ലെങ്കിൽ നീ നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതാണോ? എന്തിനാ മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞല്ല, ഇതുവരെ പറഞ്ഞല്ല. മൃഗതൃഷ്ണാഭം, മൃഗതൃഷ്ണ ഒരു മരീചിക പോലെയാണ്. എന്താണ് ഇതം സർവം ജഗത്ത്? അതിനാണ് ഈ പറഞ്ഞു വരുന്നതെല്ലാം. അതിനെക്കുറിച്ച് പറഞ്ഞു, ഇതം സർവം ജഗത്ത് ജഡം ദൃശ്യതയാ സ്വത്വപരം അന്യത ന ജാതം ന സ്വദേവ ന ഭാതി. എന്ത് ഇതം സർവം ജഗത്ത്? ആ ജഗത്തിനെ എന്ത് ചെയ്യണം? മൃഗതൃഷ്ണാഭം ശരി ദൃശ്യത, ഒരു മരീചിക പോലെ നിരന്തരം കാണേണ്ടതാണോ, നല്ലവണ്ണം മനസ്സിലാക്കണം. കാണുക എന്ന് വെച്ചാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അറിയുക, മനസ്സിലാക്കുക, നിശ്ചയിക്കുക, അതൊക്കെയാണ് ഇവിടുത്തെ അർത്ഥം. ദൃശ്യപ്രേക്ഷണ എന്നാണ്. അതാണ് ആ ഒറ്റ വാക്കിൽ ഒരുപാട് അർത്ഥം ഉൾക്കൊള്ളിക്കുന്ന ഒരു വാക്കാണ് ഇങ്ങന്ധം. ഇപ്പൊ പ്രപഞ്ചത്തെ കാനൽ ജലം പോലെ കാണുമെന്ന് പറഞ്ഞാൽ കാനൽ ജലം കാണും, പക്ഷെ അവിടെ ജലമില്ല. കാനൽ ജലം എന്ന് പറയുന്നത് മരുഭൂമിയിൽ വായു ചൂട് പിടിച്ചിട്ട് ചൂടായിട്ട് അതിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ചൂട് പിടിച്ച് വായു ചലിക്കുമ്പം ആ പ്രകാശം കൊണ്ട് അത് തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നാം. റോഡിൽ, കാർ റോഡിൽ വെള്ളം കിടക്കുന്നു എന്ന് തോന്നുന്ന പോലെ വെയിലത്ത്, അതുപോലെ അതുതന്നെ ഈ മരീച്ചുക. മറ്റൊരു മണൽത്തരികളാകുമ്പോൾ അവിടെ ചുട്ടുപഴുത്ത് ഇങ്ങനെ തിളങ്ങും. വടക്കേന്ത്യയിലൊക്കെ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂമി തന്നെ കാണാം. ടാർ റോഡിലല്ല, നല്ല ചൂടുള്ള സ്ഥലത്ത് മണൽ കുറച്ച് സസ്യമൊക്കെ ഉള്ളതാണെങ്കിലും ആ സമയത്ത് ഉണങ്ങിക്കിടക്കും. ഉണങ്ങി കിടക്കുന്നിടത്ത് ഇതുപോലെ മണലുള്ള സ്ഥലത്ത് വെള്ളം കിടക്കും പോലെ തോന്നും. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതാണെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മുടെ കാഴ്ചയിൽ അത് വെള്ളം പോലെ തന്നെ തോന്നും, തിരയടിക്കും പോലെ തോന്നും. അത് ഈ വായു ചലിക്കുന്നതുകൊണ്ടാണ്. പ്രകാശത്തിൻ്റെ പ്രതിഫലനം വായുവിൽ ഉണ്ടാകുന്നു. വായുവിൽ മാത്രമല്ല അവിടെ, അവിടെ ഈ പൊടിപടലങ്ങൾ ഒരുപാട് കണങ്ങളുണ്ട് പലതരത്തിലുള്ള. പ്രത്യേകിച്ചും ഈ മണലിലൊക്കെ ഒരുപാട് ലോഹാംശമുണ്ട്. അതൊക്കെ അന്തരീക്ഷത്തിൽ ഈ കാറ്റുകൊണ്ട് വ്യാപിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായി പ്രകാശമുണ്ടാവും. കാറ്റൂടെ അടിച്ച് തിളങ്ങുമ്പം ജലം പോലെ വരും. അത്രമാത്രം തിളങ്ങും, അതിൽ കുറച്ച് ദൂരെയുള്ള മരങ്ങളുടെയൊക്കെ പ്രതിബിംബം വരെ പോയി. അപ്പോൾ നമുക്കത് ജലമാണെന്ന് ഉറപ്പ് വരും. ഉയർന്നിരിക്കുന്ന മരങ്ങളുടെയൊക്കെ നിഴൽ അവിടെ പതിയത്തക്ക രീതിയിൽ അതിൽ ഈ ജലത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് തോന്നും. അപ്പോൾ അവിടെ നമുക്ക് ജലത്തെ നമ്മൾ കാണുന്നുണ്ട് കണ്ണുകൊണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റുന്നു. ഇതുപോലെയാണ് പ്രപഞ്ചത്തിൻ്റെ അനുഭവം. നാം നമ്മുടെ അനുഭവത്തിൽ ഉണ്ട് ഇല്ലെന്നല്ല പറയും, അങ്ങനെ ഉണ്ടെന്ന് പറയും. പക്ഷെ അവിടെ കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് സത്യമല്ല. അതാണ് ഇവിടെ പറയുന്നത്. വെള്ളം കുടിക്കാൻ പറ്റില്ല, പ്രപഞ്ചം സത്യമല്ല എന്നാ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇല്ലാത്തതുമല്ല. പിന്നെ എന്താണ്? അതാണ് അനുവചനീയം. അതിനാണ് അനുവചനീയം എന്ന് പറയുന്നത്. സത്തെന്നോ അസത്തെന്നോ ഒരു നിർവചനത്തിൽ നമുക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മരണം വരെ. പിന്നെ ഇത് അനുഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സമാധി പോകണം. ഉറക്കത്തിൽ പോയാലും മതി, ഉറക്കത്തിൽ അനുഭവിക്കുന്നില്ല, അനുഭവിക്കുന്നില്ലെന്ന് വിചാരിച്ച് നമുക്കില്ലെന്ന് പറയാൻ പറ്റും. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നും അനുഭവിക്കുന്നില്ല, പ്രപഞ്ചമില്ലെന്ന് പറയാൻ പറ്റും, പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം കൊടുക്കുന്നത്. ഒരു മരീചിക്ക രജ്ജുസർപ്പത്തിൻ്റെയും മറ്റു ഉദാഹരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളിത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, മാറിപ്പോകും, നമ്മുടെ അനുഭവത്തിൽ ഇല്ലാതാവും. എപ്പോ? സമാധിയിൽ. ഒരാൾ സമാധി ഇരിക്കുകയാണെങ്കിൽ അത് അനുഭവം ഇല്ലാതെ പോകും. പിന്നെ ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചിന്തിക്കാൻ? ഉറക്കത്തിപ്പോവും, തലയ്ക്കൊരടി കെട്ടി ബോധം കെട്ട് കഴിഞ്ഞാൽ പോവും, ഡോക്ടർ സെഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോവും, മരിച്ചു കഴിഞ്ഞാൽ പോവും. അതിനാണ് രജിസർപ്പ് ഉദാഹരണം പറയുന്നത്. ഇത് ചിലപ്പോൾ അങ്ങനെ അങ്ങ് അപ്രത്യക്ഷമാവും എന്ന് വിചാരിച്ച് നമ്മുടെ കണ്ണിനും നമ്മുടെ മനസ്സിനുമൊക്കെ അപ്രത്യക്ഷമാവുന്നു. അത് വെച്ച് ഇല്ലെന്ന് പറയാൻ പറ്റും. പിന്നെ ഇതൊക്കെ സംഭവിക്കുന്ന ഇവിടെ എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ് സംഭവിക്കുന്നത്. എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ് സംഭവിക്കുന്നത്. ഈ കാഴ്ചകളെല്ലാം നടക്കുന്ന ഇവിടെ നമ്മുടെ ബ്രെയിനിലാണ്. പക്ഷേ ഈ കാഴ്ചകൾ കാണുന്നതിന് നമ്മുടെ ബ്രെയിനിൻ്റെ പങ്ക് എത്രമാത്രമുണ്ട് എന്നുള്ള ഇന്നുവരെ മനുഷ്യന് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. ഒരുപാട് തിയറികളുണ്ട്, ഒന്നും പൂർണ്ണമായും മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ബ്രെയിനിലാണെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം. ഒരു മരീചിയെ കാണുന്നതും ശരിക്കുള്ള ജലത്തെ കാണുന്നതും എല്ലാം ബ്രെയിനിൽ തന്നെയാണ്. കാഴ്ചകളെല്ലാം ബ്രെയിനിലാണ്. കണ്ണിനൊന്നും അവിടെ വലിയ ഒരു ജോലിയൊന്നും, ബ്രെയിനിനാണ് പണിയല്ല. പക്ഷെ ആ പണി ഇതുവരെ ആരും പഠിച്ചിട്ടില്ല. അതേ ഉള്ളൂ വ്യത്യാസം. അത് ഇന്നത്തെ മനുഷ്യൻ, ആധുനിക മനുഷ്യനാണ് അത് മനസ്സിലായി വരുന്നോ. ഇതൊക്കെ അപ്പൊ അവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് ആധുനിക മനുഷ്യൻ മനസ്സിലായി വരും. അത് പിന്നെ ഈ തർക്കം നടക്കുന്ന ഇതാണ് പൂർണ്ണമായും ഇത് ബ്രെയിനിൻ്റെ ആണ് എന്നൊരു കൂട്ടർ വാദിക്കും. അത് പൂർണ്ണമായും ബ്രെയിനിൻ്റെ അല്ല, ബ്രെയിൻ വെട്ടും എന്തോ കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തീരുമാനമാകാത്ത കാര്യമാണ്. ഇത്തരം ഫിലോസഫിയോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്, ബ്രെയിനിന് വിട്ട് ഇതിനൊരു സ്ഥാനം കൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സയൻറ്റിസ്റ്റുകളാണ്. ബ്രെയിൻ മാത്രമല്ല എന്ന് അത്രയേ ഉള്ളൂ. അതിനൊന്നും തീരുമാനമായ കാര്യങ്ങൾ. എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ബ്രെയിനിലാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും? നിർമ്മണ്ഡന്മാരായി. അപ്പൊ പ്രപഞ്ചത്തെ അങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ് ആരുടെ നിലപാട്? അദ്വൈതിയുടെ നിലപാട്. അതാണ് ഗുരുവും പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മള് എന്താണ്, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ എന്താണ്, ബയോളജി അനുസരിച്ച് സൂക്ഷ്മ ശരീരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൻ്റെ അനാട്ടമി ഉണ്ട്, അതനുസരിച്ചൊന്നും സൂക്ഷ്മ ശരീരം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് പഴയ തത്വചിന്തയുടെ ഭാഗമായിട്ട് പറയുന്നു. എന്താ സൂക്ഷ്മ ശരീരം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവർ പറയുന്ന എന്താണ്, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ. ഈ പറയുന്ന സൂക്ഷ്മ ശരീരം എന്നും അപ്പം അതിനപ്പുറം ഭൗതികമായി അനാട്ടമി, ഫിസിയോളജി, ഇതിനൊന്നും അങ്ങനെ സൂക്ഷ്മ ശരീരം എന്ന് പറയും. പക്ഷേ ഇതൊക്കെ പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ അത് വിശ്വസിക്കുന്നവരുണ്ട്, അത് വേറൊരു കാര്യമാണ്. വിശ്വാസികൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അവരുടെ സയൻസിൽ അതില്ല. വിശ്വാസത്തിൽ കാണും, പലർ സയന്റിസ്റ്റുകൾക്കും കാണും, ഡോക്ടർമാർക്കും കാണും. അങ്ങനെ പഠിക്കുന്ന വളരെ സീരിയസ് ആയിട്ട് അത് വിശ്വസിക്കുന്ന ഡോക്ടർമാരുണ്ട്, പക്ഷെ അവർ പഠിച്ചിട്ടില്ല അത്, പക്ഷെ വിശ്വസിക്കും. എന്തുകൊണ്ട്? ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് അവർ വിശ്വസിക്കും. അപ്പൊ വിശ്വാസം വേറെ അറിവ് വേറെ എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഭൗതികമായി ശരീരത്തെക്കുറിച്ച് ശരീരശാസ്ത്രത്തെ പഠിക്കുമ്പോൾ അവർക്കൊരിക്കലും സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞ ഒരു സാധനം പഠിക്കാൻ പറ്റും. പക്ഷെ അവരിങ്ങനെയുള്ള തത്വചിന്തകളൊക്കെ പഠിക്കുമ്പോൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒന്നിൽ അവർ വിശ്വസിക്കും. വിശ്വാസത്തിൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിലുണ്ട്, പഠനത്തിൽ, ഭൗതികമായ പഠനത്തിൽ ഇല്ല. ഇതാണ് എൻ്റെ ഉത്തരം. രണ്ടിനെ നമ്മൾ രണ്ടായി കാണും. തത്വചിന്തയിലുണ്ട്, പിന്നെ അപ്പോൾ അങ്ങനെ അവരെന്തിനു വിശ്വസിക്കുന്നു എന്ന് ചോദിക്കും. അതുപോലെയാണ് എന്താണോ ഇപ്പം മുഹമ്മദ് പോയി സ്വർഗത്ത് പോയി, അവിടെ സ്വർഗം നേരിട്ട് കണ്ടു, 7 നിലയുള്ള സ്വർഗം. അവിടെ ദൈവത്തിനോട് സംസാരിച്ചു. അപ്പോൾ ഒരു മുസ്ലിമിനോട് ചോദിക്കുകയാണ്, അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. എന്തുകൊണ്ട്? ഞാനും മരിച്ചതിന് ശേഷം അവിടെ പോയി നേരിട്ട് കാണും, പ്രശ്നം തീർന്നു. മരിച്ചതിന് ശേഷം കാണും, അതുകൊണ്ട് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു, ഞാനൊരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നു. ഞാൻ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നു എന്നുണ്ട്. മരിച്ചതിന് ശേഷം ഞാനും പോയി അവിടെ പോയി സ്വർഗത്തെ കാണും, സ്വർഗത്തിൽ പോവും, അള്ളാഹുവിനെ നേരിട്ട് കാണും എന്ന് അത് വിശ്വാസമാണ്. അസിമ ഹിന്ദുക്കളാണെങ്കിലോ പുണ്യമൊക്കെ ചെയ്യും, സ്വർഗമുണ്ടെന്ന് പറയും, പക്ഷെ അവർ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കത്തൊന്നുമില്ല. അത് കഥകളിലൊക്കെ ഉണ്ടെന്നേ പറയത്തു, മറ്റങ്ങനെയല്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കത്തില്ല അവർ. മറ്റവരങ്ങനെയല്ല, ഉണ്ടെന്ന് വിശ്വസിച്ച് അവർ അതിൽ തന്നെ അങ്ങ് ജീവിക്കും. അവർ ഉറപ്പാണ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോകും. അപ്പൊ ഭാവിയിൽ സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വിശ്വസിക്കുന്നത്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഇപ്പോ നിങ്ങൾ ഒരു ഈ വിശ്വസിക്കുന്നവർ അനാട്ടമി പഠിച്ച ഒരു ഡോക്ടറോട് ചോദിക്കുകയാണ്, സൂക്ഷ്മ ശരീരം ഉണ്ടോ ഇല്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? ഇനി കണ്ടുപിടിക്കും ഭാവിയിൽ. അവർക്ക് ഉത്തരവുണ്ട്, ഭാവിയിൽ അതൊക്കെ കണ്ടെത്തും. ഇപ്പൊ കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഭാവിയിൽ അത് കണ്ടെത്തിക്കോളും. അപ്പൊ അവർക്ക് അതിന് സമാധാനം.